ഉത്പന്നം അധികരണമെന്ന് സൂത്രം തതന്ത്രപ്രതിപത്തുരംഭതി സംപരിഷക്ത പ്രശ്ന നിരൂപണാഭ്യാം. ജീവോ മുഖ്യപ്രാണസജീവ സേന്ദ്രിയ സമനസ്കോ അവിദ്യ കർമ്മ പൂർവപ്രജ്ഞ പരിഗ്രഹ പുരോദേഹം വിഹായ ദേഹാന്തരം പ്രതിപദ്ധ്യതേ ഇത്യേതദവഗതം. അഥ ഏനം ഏതേ പ്രാണ അഭിസമായന്തി ഇത്യുമാദേഹേ അന്യൻ നവതരം കല്യാണതരം രൂപം കുരുതേ ഇത്യേവമന്ത സംസാരപ്രകണ ശബ്ദാത്. ബൃഹദാരണ്യത്തിന് സംസാരപ്രകരണം നാലാം അധ്യായം നാലാം ഖണ്ഡത്തിൽ വരുന്ന മന്ത്രങ്ങൾ. പിന്നെ സംസാരപ്രകരണമെന്ന് പറയാൻ കാരണം അവിടെ മരണ ശേഷമുള്ള ജീവന്റെ ഗതിയെക്കുറിച്ച് പറയും. എങ്ങനെയാണ് മരണശേഷം ഈ ശരീരത്തെ വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നത്, അതാണ് പ്രധാനമായും അവിടെ ചർച്ച ചെയ്യുന്നത്. പറയുന്നു ജീവോ മുഖ്യപ്രാണസജീവ, ജീവൻ മുഖ്യപ്രാണസജീവനായി ജീവൻ ഏറ്റവും പ്രധാനപ്പെട്ട സജീവൻ മുഖ്യപ്രാണനാണ്. ആ മുഖ്യപ്രാണനോടുകൂടിയവനായി സേന്ദ്രിയ ഇന്ദ്രിയത്തോടുകൂടിയവനായി സമനസ്ക മനസ്സോടുകൂടിയവനായി അവിദ്യ കർമ്മ പൂർവപ്രജ്ഞ പരിഗ്രഹ. അവിദ്യ കർമ്മം, അവിദ്യാകർമ്മം എന്ന് പറയുന്നുണ്ട് ഉപാസനയും കർമ്മം. ചിലടത്ത് വിദ്യ എന്നുണ്ട്. അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ എന്നുള്ളതും എടുക്കാം. അവിടെ ഉദ്ദേശിക്കുന്നത് ഉപാസന കർമ്മം പൂർവപ്രജ്ഞ വാസന പരിഗ്രഹനായി, ഇവയെല്ലാം പരിഗ്രഹിക്കുന്നവനായി ഇവയോടെല്ലാം കൂടിയവനായി ആ ഒരു ജീവൻ. അപ്പോൾ ജീവൻ ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുമ്പോൾ പൂർവദേഹം വിഹായ പൂർവദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ദേഹാന്തരം പ്രതിപദ്ധ്യതേ ഇത്യതം. ഇത് സംസാരപ്രകരണത്തിൽ നിന്ന് അവഗതം ബൃഹദാരണ്യത്തിൽ. അവിടെ മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ബൃഹദാരണ്യത്തെയാണ് ഇവിടെ പറയുന്നത്. അഥ ഏനം ഏതേ പ്രാണാഹ അഭിസമായന്തി. അവിടെ ജീവൻ പോകുമ്പോൾ എങ്ങനെയാണ് ഏതേ പ്രാണാഹ ഇന്ദ്രിയങ്ങളെല്ലാം, പ്രാണനീന്ദ്രിയങ്ങളെല്ലാം ചേർത്താണ് പ്രാണാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അഭിസമായന്തി, അഭിമുഖമായി ഏകീഭവിച്ച് കൂടിച്ചേരുന്നു ജീവനോട് യാത്രയ്ക്ക് വേണ്ടി എന്ന് പറയുന്നു. അന്യ നവതരം കല്യാണം രൂപം കുരുത്തേ. മാത്രമല്ല അവിടെ തന്നെ പറയുന്നു അങ്ങനെ ജീവൻ ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു സ്വർണ്ണകാരൻ, സ്വർണ്ണപ്പണിക്കാരൻ. എങ്ങനെയാണ് ഒരു സ്വർണം കൊണ്ട് ഒരാഭരണത്തെ ഉണ്ടാക്കി പിന്നെ ആ ആഭരണത്തെ ഇല്ലാതാക്കിയിട്ട് അതേ സ്വർണം കൊണ്ട് വേറൊരാഭരണത്തെ ഉണ്ടാക്കുന്നു, അതേ സ്വർണം തന്നെയാണ്. അതുപോലെ പഞ്ചീകൃതമായ ഭൂതങ്ങളെ കൊണ്ട് ഈ ജീവൻ ഒരു ശരീരത്തെ ഇല്ലാതാക്കിയിട്ട് അതിനെ ജഡമാക്കിയിട്ട് എന്ന് പറയും. അവിദ്യാംകൃത്വം എന്നാണ് അവിടെ പറയുന്നത്. അതിനെ നിശ്ചേഷ്ടമാക്കി ജഡമാക്കി അതിനെ ഉപേക്ഷിച്ചിട്ട് പഞ്ചീകൃത ഭൂതങ്ങളെ കൊണ്ട് വീണ്ടും പുതിയൊരു ശരീരത്തെ സൃഷ്ടിക്കുന്നു, ജീവൻ സൃഷ്ടിക്കുന്നു. അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജീവനാണ്, ജീവചൈതന്യമാണ്. അതിന് വേണ്ടി അത് ആശ്രയിക്കുന്നതാണ് അവിദ്യ, അതായത് ഉപാസന, കർമ്മം, അതിൽ നിന്നുണ്ടാകുന്ന വാസന. അതിന് അനുയോജ്യമായ ശരീരത്തെ സ്വീകരിക്കുന്നു. ഇതവിടെ സംസാര പ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്നു. അനാധയനം ഏതേ പ്രാണാഹ വിസമായന്തി ദേഹേ. അവിടെ തുടങ്ങുന്നു, അവിടെ ഒന്നാം മന്ത്രം. അന്യം നവതരം കല്യാണതരം രൂപം കുരുതേ ഇത്യവുമന്ത്രം. ഇത് വരെയുള്ള സംസാര പ്രകടനമാണ്. മരണശേഷം എങ്ങനെയാണ് ജീവന് പുതിയ ശരീരം കിട്ടുന്നത്, ആ കാര്യം പറയുന്നതാണ് സംസാര പ്രകടനസ്ഥാ ശബ്ദ. സംസാര പ്രകടനത്തിലുള്ള ശ്രുതി, ശ്രുതിയിൽ നിന്ന് ഇക്കാര്യം മനസ്സിലാക്കാം. അങ്ങനെ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നുണ്ട് ധർമ്മ അധർമ്മ ഫല ഉപഭോഗ സംഭവ. ധർമാധർമ്മങ്ങളുടെ ഫല ഉപഭോഗവും അങ്ങനെ ഒരു ശരീരം ഉണ്ടായാലേ സാധ്യമാകും. ചെയ്യുന്ന കർമ്മങ്ങൾ ഫലം കൊടുക്കാതെ വ്യർത്ഥമാകാൻ പാടില്ല. ഇപ്പൊ ജീവന് മരണശേഷം അങ്ങനെ മറ്റൊരു ശരീരത്തെ ഗ്രഹിച്ചേ മതിയാകും എന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ ഈ പ്രകടനത്തിൽ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് അത് പറയുന്നു. സഖ്യം ദേഹ ബീജ ബീജൈ ഭൂതസൂക്ഷ്മൈ അപരിഷ്വക്തോ ഗച്ഛതി അഹോസി സംപരിഷ്വക്ത ഇതി ചിന്തയത്തെ. ഇത് ഇങ്ങനെ പോകുമ്പോൾ ഒരു ശരീരം മറ്റും വേറൊരു ശരീരത്തെ സ്വീകരിക്കാനായി ജീവൻ പോകുമ്പോൾ അത് ആ ജീവന്റെ വരവ് പോക്ക് എന്നെല്ലാം പറയുന്നു ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്. ഉപാധികൃതമാണ് അല്ലാതെ വാസ്തവത്തിലല്ല എന്ന് നിഭാഷ്യകാരൻ പറയും. സ്വാമി, ഇവിടെ ജീവൻ പഞ്ചീകൃത ഭൂതങ്ങളിൽ കൊണ്ടാണോ അപഞ്ചീകൃത ഭൂതങ്ങൾ കൊണ്ടാണോ? പഞ്ചീകൃതം. അത് ഭാഷ്യകാരൻ അടുത്ത് പറയും, അപഞ്ചീകൃതമായി ഭൂതങ്ങളില്ല. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ് ഭൂതങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ പഞ്ചീകൃതമാക്കുന്നു. അതാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അങ്ങനെ അല്ലാത്ത അഭിപ്രായവും ഉണ്ട്, ഭാഷ്യകാരന്റെ അഭിപ്രായം അങ്ങനെ. ബാക്കി വയ്ക്കുന്നില്ല, കുറച്ച് പഞ്ചീകരിക്കാതെ ബാക്കി വയ്ക്കുക, കുറച്ചെടുത്ത് പഞ്ചീകരിക്കുക, അങ്ങനെ ഒരു പരിപാടിയില്ല. സൃഷ്ടിച്ചു, അതിനെ പഞ്ചീകരിച്ചു, പിന്നെ അതിലാണ് ബാക്കിയെല്ലാം നടക്കുന്നത്. അതിലെ സൂക്ഷ്മമായ ഭാഗങ്ങളാണ് ഇവിടെ ഭൂതസൂക്ഷ്മങ്ങളെന്ന് പറയുന്നത്. സഖ്യം ദേഹ ബീജൈഹി ദേഹത്തിന് ബീജമായിരിക്കുന്ന ഭൂതസൂക്ഷ്മൈ സംപരിഷ്വക്തോ. ആ ഭൂതസൂക്ഷ്മങ്ങളോട് കൂടി ചേർ സംപരിഷ്വക്തനായി, സമ്യക് പരിഷ്വക്തനായി, യുക്തനായി യുക്തം കൂടിച്ചേർന്ന് ഗച്ഛതി അങ്ങനെയാണ് പോകുന്നത്. അഹോസി മറിച്ച് അപരിഷ്വക്ത ഭൂതസൂക്ഷ്മങ്ങളെ കൂടാതെ എന്ന് പറഞ്ഞാൽ പ്രാണന്മാരും ഇന്ദ്രിയങ്ങളും മനസ്സും വാസനയും മാത്രമാണോ പോകുന്നത്? ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ അധികരണത്തിൽ ഉറൂഷി പറയുന്നു ഭൂതസൂക്ഷ്മങ്ങളിൽ പോകേണ്ട കാര്യമില്ലല്ലോ. സിദ്ധാന്തി പറയുന്നു ഭൂതസൂക്ഷ്മങ്ങളും പോകുന്നുണ്ട്. എന്തിനാ? ഇതിൻ്റെയൊക്കെ ആശ്രയം ആയിരിക്കുന്നത് ഭൂതസൂക്ഷ്മങ്ങളാണ്, അതുകൊണ്ട് അതും പോയേ പറ്റും. ഉറൂഷി പറയുന്നു അതിൻ്റെ ആവശ്യമില്ല, പ്രാണന്മാരും മറ്റുമാണ് പോകുന്നത്, അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ എന്നാണ്. സിദ്ധാന്തം പറയുന്നത് അങ്ങനെയല്ല, ഭൂതസൂക്ഷ്മങ്ങളും പോകുന്നു, അക്കാര്യം പറയുന്നുണ്ട്. പ്രോക്ഷേപിക്കുന്ന അതിനാ പോകുന്നത്, കാരണം എവിടെ ചെന്നാലും അതുണ്ടല്ലോ. ഒരാളൊരു വീട് വയ്ക്കാൻ പോകുമ്പോൾ വീട് വയ്ക്കാനുള്ള സാധനങ്ങൾ അവിടെ കിട്ടുമെങ്കിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ, മണ്ണും കല്ലുമല്ല, എന്തെങ്കിലല്ലേ കൊണ്ടുപോകേണ്ട ആവശ്യം. ഏത് ലോകത്തിൽ വന്നാലും അവിടെയെല്ലാം ഭൂത സൂക്ഷ്മം ഉണ്ട്, പിന്നെന്തിനാ കൊണ്ടുപോകേണ്ടത്? ഗാന്ധി പറയുന്ന അതാണ് ആശ്രയം, അതുകൊണ്ട് അത് ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പം ഭൂതസൂക്ഷ്മങ്ങളോടുകൂടി പോയി അവിടെ പറഞ്ഞതുപോലെ നവതരം കല്യാണതരം രൂപം പുരത്തെ പുതിയ നല്ല ശരീരത്തെ ഉണ്ടാകും. പഴയ ശരീരം കേടായതുകൊണ്ടാണ് ഉപേക്ഷിച്ചത്, നല്ല ശരീരത്തെ ഉണ്ടാക്കും. അതിനുവേണ്ടിയുള്ള ഭൂതസൂക്ഷ്മങ്ങൾ ഉൾപ്പെടെ പോകുന്നത്, എല്ലാ സാമഗ്രികളോടും കൂടിയാണ് ജീവൻ പോകുന്നത്. അത് മാത്രമല്ല, രാജാവ് ഓരോ ദേശത്തിനും ചെല്ലുമ്പോൾ ആ ദേശത്തുള്ള ആൾക്കാർ അന്നപാനാദികൾ രമ്യകർമ്മങ്ങൾ എല്ലാം ഒരുക്കി രാജാവ് ദാ വരുന്നു, രാജാവ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാത്തു നിൽക്കും. മന്ത്രിമാരൊക്കെ വരുമ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്നവർ ബൊക്കയും മാലയൊക്കെ ആയിട്ട്. അതുപോലെ രാജാവിനെ സ്വീകരിച്ച് നിൽക്കുന്നത് പോലെ അവിദ്യ കാമകർമ്മ വാസനകൾ ഫലങ്ങളുമായിട്ട് അവിടെ ആ ശരീരത്തിൽ കാത്തിരിക്കുന്നു. ജീവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കും. മുമ്പ് തന്നെ അതുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു, അവിടെ നേരത്തെ അവരെത്തിയിരിക്കും. എല്ലാ കാര്യങ്ങളും ഉപഭോഗത്തിന് വേണ്ടി, ജീവന്റെ ഉപഭോഗം ആ ശരീരത്തിൽ സംഭവിക്കും. അതിനുവേണ്ട എല്ലാ സാധന സാമഗ്രികളുമായി ഇതെല്ലാം അവിടെ നേരത്തെ എത്തിയിരിക്കും. അപ്പം ഇതെല്ലാം നല്ല തയ്യാറെടുപ്പോടുകൂടിയാണ് ഒരു ശരീരം വിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുന്നത്. കാര്യകാരണ യുക്തമാണ്, അല്ലാതെ യാദൃച്ഛ്യമായിട്ട് ആരും ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് നമ്മൾ വിചാരിക്കും പോലെ ഹാർട്ട് അറ്റാക്ക് ഒന്നൊന്നും ആരും മരിക്കുന്നില്ല, പെട്ടെന്ന് സംഭവിക്കുന്നില്ല, എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിലാണ്. അത് ഈ ശരീരം വിടുന്നിടത്തുകൊണ്ട്, പരിപാടികൾ പുതിയ ശരീരം സ്വീകരിക്കുന്നിടത്തുകൊണ്ട്, എല്ലാവരും അവിടെ ചെന്ന് എല്ലാം തയ്യാറെടുത്ത് വയ്ക്കും. അതല്ലേ പറഞ്ഞത്, മന്ത്രിമാരൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി കഴുതകളൊക്കെ നിൽക്കാറുണ്ട്. അതുപോലെ മാലയും ബൊക്കയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമല്ലോ. അതുപോലെ അത് പറയുന്നു വാസന ഉണ്ട്, അതിനാണ് ഇവിടെ വാസന എന്ന് പറയുന്നത്. വാസനയിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കുന്നു അവിടെയൊക്കെ. വാസനയിലൂടെ ബന്ധം സ്ഥാപിക്കുന്നു എന്നാ. വാസന എന്ന് പറയുന്നതിന് സംസ്കാരമല്ലേ, ആ അവിടെ എത്തി നിൽക്കുന്നു പുതിയ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ്. ആ ഇതിനിടയ്ക്കുള്ള കാര്യം പറയുന്നു, ഏത് ശരീരം അത് വേണ്ടല്ലോ, ആവശ്യമില്ല. അതിനാണ് ഈ പോകുന്നു എന്ന് പറയുന്നു. പോകാൻ ഒരാൾ വേണ്ടേ? അതിനാണ് ആദ്യം പറഞ്ഞത് എന്താണ്? ഇന്ദ്രിയം, മനസ്സ്, അവിദ്യ, കാമ, ഇതെല്ലാം പോകുന്നു എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ ആവശ്യം. മരണശേഷം പിന്നെ ശരീരത്തെ ആശ്രയിച്ച് അങ്ങനെ പോകും. അപ്പോൾ ശരീരത്തിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ശരി, ഈ ശരീരത്തിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ചർച്ചയല്ല. കാരണം മരണത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഈ ശരീരത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ ചർച്ച ചെയ്യുന്ന ഭൂതസൂക്ഷ്മങ്ങൾ അവിടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടെന്നാണ് പറയുന്നു. ഈ ശരീരം നശിക്കുന്നു എന്നുള്ള പ്രത്യക്ഷമായ കാര്യമല്ലേ? പുതിയ ശരീരം ഉണ്ടാകുന്നു എന്നുള്ളതും അറിയാം. ഇടയ്ക്കെന്താ അക്കാര്യമാണ് പറയുന്നത്? അവിടെ ഭൂതസൂക്ഷ്മങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്, അതോടൊപ്പം പോകുന്നു എന്നാണ്. എന്ത്, എങ്ങനെ അറിയാം? ശ്രുതി പ്രമാണം വേറെ ഒന്നുമില്ല. സൂക്ഷ്മ ശരീരമൊന്ന് എല്ലാത്തിനും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സൂക്ഷ്മശരി. ഇപ്പൊ പൂർവക്ഷി പറയുന്നത് ബാക്കിയെല്ലാം പോകും, പക്ഷെ ഭൂതസൂക്ഷ്മങ്ങൾ പോകത്തില്ല എന്നാണ്. ഇതാണ് സഖ്യം ദേഹബീജി ഭൂതസൂക്ഷ്മി രസപരിഷക്തോ ഗച്ഛതി അഹോസി സംപരിഷക്തയിൽ ചിന്തിയതെ. കൂടിച്ചേർന്ന് പോകുന്നു, അതില്ലാതെ പോകുന്നു. കിം താവത് പ്രാപ്തം, എന്താണ് പൂർവക്ഷം? അസംപരിഷക്തയിൽ ഭൂതസൂക്ഷ്മങ്ങളില്ലാതെയാണ് ജീവൻ ശരീരത്തെ വിട്ട് പോകുന്നത്. കുതഹ കരണ ഉപാദാന വത് ഭൂത ഉപാദാനസ്യ അശ്രുതത്വം പറയുന്നു. കരണങ്ങളുടെ ഉപാദാനത്തെ ശ്രുതി പറയുന്നുണ്ട്. കരണങ്ങളെയും കൊണ്ടുപോകുന്നു. ഇന്ദ്രിയങ്ങളും പ്രാണനും മനസ്സും എല്ലാം പോകുന്നു എന്നുള്ളത് ശ്രുതിയിലുണ്ട്. പക്ഷെ ഭൂതങ്ങളെയും കൊണ്ടുപോകുന്നു എന്നുള്ള ശ്രുതിയിലില്ല. പൂർവക്ഷി പറയുന്നു കരണ ഉപാദാനവത് ഭൂത ഉപാദാനസ്യ അശ്രുതത്വം. കർണോപാദാനത്തെ പോലെ ഭൂതോപാദാനത്തെ പറയുന്നില്ല. സ ഏതാ തേജോ മാത്രാഹ സമഭ്യാദദാനഹ. അത് ഈ സംസാര പ്രകടനത്തിൽ ബൃഹദാരണ്യ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്. സ ആ ജീവൻ ഏതാ തേജോ മാത്രാഹ. ഈ തേജോ മാത്രകളെന്ന് പറയുന്നത് പ്രാണന്മാരെയാണ്. അത് സൂക്ഷ്മങ്ങളായതുകൊണ്ടാണ് അവയെ തേജോ മാത്രകളെന്ന് പറയുന്നത്. സമഭ്യതദാന, അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്, അത് പറയുന്നുണ്ട്. അവിടെ ഭൂതങ്ങളുടെ കാര്യം പറയുന്നില്ലെന്നാണ്. ഇതി അത്ര തേജോ അത്ര ശബ്ദേന കരണാനാം ഉപാദാനം സങ്കീർത്തയതി. അവിടെ ശ്രുതി തേജോ മാത്ര ശബ്ദങ്ങളെ കൊണ്ട് കരണങ്ങളെ പറയുന്നുള്ളൂ, ഭൂതങ്ങളെ പറയുന്നില്ല. തേജോ മാത്ര ശബ്ദത്തിന് കരണാന ഉപാദാനം, ഉപാദാനം എന്ന് വെച്ചാൽ ഗ്രഹിക്കുക, അതുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ബാക്കിശേഷി ചക്ഷുരാദി സങ്കീർത്തന. അത് കഴിഞ്ഞിട്ട് അവിടെ ബൃഹദാരണ്യ ശ്രുതിയിൽ തന്നെ പിന്നീട് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ പോകുന്ന പോക്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പറയുന്നു ഈ ഗോളകങ്ങളിൽ ആണ് ഇന്ദ്രിയങ്ങളിരുന്നത്. ഇന്ദ്രിയങ്ങളുടെ അനുഗ്രാഹകങ്ങളായി ആദിത്യാദി ദേവതകളുണ്ടായിരുന്നു. ചക്ഷുരിന്ദ്രിയത്തെ ആശ്രയിച്ച് ആദിത്യ ദേവനിരുന്നു. വാഗിന്ദ്രിയത്തെ ആശ്രയിച്ച് അഗ്നിദേവനിരുന്നു. ഇങ്ങനെ ഓരോ ദേവതകളെ കുറിച്ച് പറയുന്നു. ഈ ദേവതകളെല്ലാം അതാത് മുഖ്യദേവതയെ പ്രാപിക്കുന്നു. അതൊക്കെ സംഭവിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. പിന്നെ വീണ്ടും ഒരു ശരീരം ഉണ്ടാകുമ്പോൾ അവിടെ കർണങ്ങൾക്ക് വൃത്തി സംഭവിക്കുമ്പോൾ ദേവതകളെല്ലാം തിരിച്ചു വരുന്നു. അതൊരു ദേവതകൾക്കുള്ള റെസ്റ്റാണ്. അവരീ യാത്രയിലെന്ന് കൂട്ടത്തിൽ കൊടുത്ത് അവർ പ്രവർത്തിക്കുക അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പോകുന്ന പോക്കിൽ ഈ കർണങ്ങൾക്കൊന്നും ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കാൻ പറ്റത്തില്ല. ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ചക്ഷുരാദി കർണങ്ങൾക്ക് ഗോളകങ്ങൾ വേണം, ശരീരം വേണം, ഇരിപ്പിടം വേണം. അപ്പോൾ പിന്നെ ദേവതകൾ അവിടെ ഇവരുടെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരെല്ലാം പോയി ചക്ഷുർദേവത ആദിത്യനിൽ വിലയം പ്രാപിക്കും. അതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യും എന്താണ് വിലയം എന്നൊക്കെ ഉള്ളത് ഇവിടെ തന്നെ എന്നെല്ലാം അവിടെ പറയുന്നു. അവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഭൂതങ്ങളെക്കുറിച്ച് പറയുന്നില്ല, സൂക്ഷ്മഭൂതങ്ങളെക്കുറിച്ച്, പഞ്ചീകൃത ഭൂതങ്ങളെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്നാണ്. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു പൂർവപക്ഷം ഉണ്ടാക്കി പിന്നെ ആ സിദ്ധാന്തത്തെ ചർച്ച ചെയ്യുന്നത് പക്ഷുകാരൻ എങ്ങനെയാണ് ഈ കാര്യത്തെക്കുറിച്ച് ശ്രുതി പറയുന്നത്. ഇപ്പോൾ ശ്രുതിയിലെ ഒരു ഭാഗത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറൊരു ഭാഗം നോക്കണം, രണ്ടും കൂടി ചേർത്ത് നോക്കണം. ബൃഹദാരണ്യവും ശാന്തോഗ്യവും കൂടെ നോക്കണം. ബൃഹദാരണ്യത്തിൽ ശരിയാണ്, അവിടെ ഈ ഭൂതസൂക്ഷ്മങ്ങളുടെ ഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ചാന്തോഗ്യത്തിൽ പറയുന്നുണ്ട്, അവിടെ ഈ ഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ മരണശേഷമുള്ള ഉപാസകന്മാരുടെ ഗതിയെക്കുറിച്ച് പറയുന്നു. അത് ഉപാസകന്മാരുടെ ഗതിയും സാധാരണ മനുഷ്യൻ്റെ ഗതിയിലും ഇത്തരം കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. എല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ ഉപാസകനെ സംബന്ധിച്ച് അവൻ്റെ ഉപാസനയ്ക്കനുസരിച്ചുള്ള ഫലങ്ങളുണ്ടാകുന്നതാണ്. ശരീരം വിടുക, പുതിയ ശരീരം സ്വീകരിക്കുക, പോക്ക് വരവെല്ലാം ഒരുപോലാണ്. അതാണ് അത്ര തേജോ മാത്ര ശബ്ദേന കർണാനാം ഉപാദാനം സങ്കീർത്തി. കർണങ്ങളുടെ ഉപാദാനത്തെ അവിടെ സങ്കീർത്തനം ചെയ്യുന്നു പറയുന്നു. വാക്യശേഷേ ചക്ഷുരാദി സങ്കീർത്തനമാണ് അവിടെ പിന്നീട് വരുന്ന ഭാഗം. ബാക്കി അതാണ് വാക്യശേഷം. ചക്ഷുരാദികളെ പറയുന്നുണ്ട് എന്താ അവയ്ക്കൊക്കെ സംഭവിക്കുന്ന. ഓരോ ദേവതകളും ആദിത്യാദി ദേവതകളിലേക്ക് ലയിക്കുമ്പോഴാണ് മരിക്കുന്നയാൾ മിണ്ടാതാകുന്നത്, കാണാതാകുന്നത്, കേൾക്കാതാകുന്നത്, മണക്കാതാകുന്നു, സ്പർശിക്കാതാകുന്നു എന്നെല്ലാം അവിടെ പറയും. അതാണ് ചക്ഷുരാദികളെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. ദൈവം ഭൂതമാത്ര ഉപാദാന സങ്കീർത്തനം അസ്ഥി. അതുപോലെ ഭൂതമാത്രകളെ കുറിച്ച് പറയുന്നില്ല. സുലഭാസ സർവത്ര ഭൂതമാത്ര. ഉറുഷി പറഞ്ഞു എന്തിനാ ഭൂതമാത്രകളെ കൊണ്ടുപോകുന്നു, അതെല്ലായിടത്തും ഉണ്ടല്ലോ. അവിടെ പോയി പുഴിയ പുതിയ ശരീരം ഉണ്ടാക്കണമെങ്കിൽ അവിടെ അതുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയ എത്രയവ ദേഹ ആരബ്ധവ്യ തത്രയവ സന്ധി. എവിടെയാണോ ദേഹം ഉണ്ടാകേണ്ടത് അവിടെ തന്നെ ഉണ്ട്. എത്രയവ ആരബ്ധവ്യ ദേഹ, എവിടെയാണോ ദേഹം നിർമ്മിക്കേണ്ടി വരുന്നത്, ആരബ്ധവ്യം ആരംഭിക്കേണ്ടത്, തത്രൈവ സന്ധി അവിടെ തന്നെയുണ്ട് ഭൂതമാത്രകൾ. തദ്ശത്താസനയനം നിഷ്പ്രയോജനം. അതുകൊണ്ട് അവയെ കൊണ്ടുപോകുന്നത് നിഷ്പ്രയോജനമാണ്, നിർഗതം പ്രയോജനം. അതുകൊണ്ട് പ്രയോജനം ഇല്ല. അവിടെ പറയുന്നു പ്രാണന്മാര്. അങ്ങനെ അന്നെന്താ അപഞ്ചീകൃതം എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഇല്ലല്ലോ എന്നാര് പറഞ്ഞു. എല്ലാം പഞ്ചീകൃതമാണ്. ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? എന്നെവിടെ പറഞ്ഞു ഭാഷകാരൻ? ഞാൻ കേട്ടില്ലല്ലോ. എവിടെ പറഞ്ഞെന്നൂടെ പറയും. പഞ്ചീകൃതമെന്ന് ഭാഷകാരൻ അവിടെ പറഞ്ഞു. എവിടെ പറഞ്ഞിരിക്കുന്നു? എവിടെയാണ് ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലെ തെളിവ് ഹാജരാക്കണം. എവിടെ? പൂർവക്ഷം അല്ലല്ലോ ഭാഷ്യകാരൻ പറഞ്ഞെന്ന് വെച്ചാൽ സിദ്ധാന്തമായിരിക്കും. പൂർവക്ഷം എന്തെല്ലാം പറയും? പഞ്ചദശി പറഞ്ഞു ഭാഷ്യകാരൻ പറഞ്ഞാണ്. പിന്നെ അംശം തന്മാത്ര എന്ന് പറയുന്നില്ല. തന്മാത്ര എന്ന് പറയുന്നിടത്ത് അംശം ഭൂത മാത്ര തേജസ്സിന്റെ അംശം എന്ന് പറയുന്നത് അവിടെ ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പ്രാണന്മാർ തേജോ മാത്രാഹ പ്രാണാഹ എന്നാണ് ഭാഷ. പ്രാണം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. ഏത് എന്നാര് പറഞ്ഞു? അല്ലേ, പിന്നെ എന്തിനാ പറഞ്ഞു? ഭൂതമാത്രകൾ പഞ്ചഭൂതങ്ങൾ. ഭൂതസൂക്ഷ്മങ്ങളെന്ന് സൂക്ഷ്മമായ ഭൂതങ്ങളെല്ലാം പറയാം. പഞ്ചഭൂതങ്ങൾ സ്ഥൂല സൂക്ഷ്മ രണ്ടായി പറയാം. പൂർവക്ഷം എന്ത് പറഞ്ഞു? സൂക്ഷ്മഭൂതങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മഭൂതങ്ങളെന്ന് പറയുന്നോണ്ട് എന്ത് തെറ്റാ പറഞ്ഞത്? ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ്. പൂർവക്ഷം പറഞ്ഞ് തെറ്റ്, എന്താ തെറ്റതിൽ? അങ്ങനെ പ്രാണനെയും മനസ്സിനെയും എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ശരിയാണ്, അത് പഞ്ചഭൂതങ്ങളുടെ നിന്നുണ്ടായ സാധനങ്ങളാണ്. സ്ഥൂലമല്ല, സൂക്ഷ്മമാണ്. പറയാൻ സൂക്ഷ്മഭൂതങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതെന്താ? പക്ഷെ അത് സൂക്ഷ്മഭൂതങ്ങളുടെ കാര്യം. സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടത്. അതുകൂടാതെ സൂക്ഷ്മങ്ങളായ ഭൂതങ്ങൾ, ഇതുണ്ടാക്കാത്ത ഭൂതങ്ങൾ, അതായത് സൂക്ഷ്മഭൂതങ്ങളെന്ന് പറയുമ്പോൾ ആ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്നാണ് പ്രാണനും മനസ്സും എല്ലാം ഉണ്ടായത്. അങ്ങനെ ഉണ്ടാക്കാത്ത സൂക്ഷ്മഭൂതങ്ങളും ഉണ്ടല്ലോ. എല്ലാം സൂക്ഷ്മഭൂതങ്ങളെ എടുത്ത് പ്രാണനും മനസ്സും ഒക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാക്കുന്ന എന്തുകൊണ്ട് ഉണ്ടാക്കും? വേറെ ഇവിടെ പലതും ഉണ്ടാക്കണ്ടേ? ഭൂതസൂക്ഷ്മങ്ങൾ ഉണ്ട്, പ്രാണൻ മനസ്സ് ഇതെല്ലാം ഉണ്ടായി. ഇനി ഒട്ടും ബാക്കിയില്ലാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ ഉണ്ടാക്കും. അതിനെ പൂർവക്ഷി പറയുന്നത്, നിങ്ങൾ ഭൂതസൂക്ഷ്മങ്ങളെ കൊണ്ട് ഇതെല്ലാം ഉണ്ടായി എന്ന് പറയുന്നു. ഈ ഭൂതസൂക്ഷ്മങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അത് പുതിയ ശരീരം ഉണ്ടാകുന്നിടത്തുണ്ട്. അവിടെ എന്തിനാ അത് കൊണ്ടുപോകുന്നത്? സർവവ്യാപിയല്ലേ അത്? പിന്നെ അവിടെ എന്താ സംശയം? എന്താ പിന്നെ ഈ ഭൂതസൂക്ഷ്മങ്ങൾ എന്ന് പറയുന്നത് തുറുക്കൃതമായ ഭൂതങ്ങളാണ്. തുറുക്കൃതമായത് തന്നെ തുറുക്കൃതമാകുന്ന ഭൂതസൂക്ഷ്മങ്ങൾ കൊണ്ട് പലതും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പ്രാണനും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥൂലമായ ശരീരമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം അത് ഭാഷകാരം പറയും. ആ ത്രിവൃത്കൃതം ഭൂതം നാസ്തി, ത്രിവൃത്കൃതമല്ലാത്ത ഒരു ഭൂതമില്ല. ഭൂതങ്ങളെല്ലാം ത്രിവൃത്കൃതമായിരിക്കുകയാണ്. അത് താരതമ്യമുണ്ട്, അതിന് സൂക്ഷ്മമുണ്ട്, സ്ഥൂലമുണ്ട്, എല്ലാം ഉണ്ട്. താരതമ്യ വ്യത്യാസമുണ്ട്. തർക്കിന്മാർ പറയുന്ന പോലെയാണ് ദണുകം തെണുകം, അങ്ങനെ വ്യത്യാസം വരുന്നില്ല. എല്ലാ കണക്കിൽ തന്നെയാണ്, പക്ഷെ കൂടിച്ചേർന്നത് സ്ഥൂലമാകുന്നു. അതുപോലെ സൂക്ഷ്മങ്ങളിൽ നിന്ന് തന്നെ പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ടായി. അതിൽ നിന്ന് തന്നെയാണ് ഈ സ്ഥൂലമായ പൃഥ്വി എല്ലാം ഉണ്ടായിരിക്കും. എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ത്രിവൃത്കരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പഞ്ചീകൾ. അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. പിന്നെ വേറെ ഒരു പ്രക്രിയ പറയുന്നത് ആ ത്രിവൃത്കരത്തിൽ നിന്നാണ് എന്നുണ്ടായത് പ്രാണാദികൾ, അതിനെയാണ് ഭൂതസൂക്ഷ്മം എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ അത് സൂക്ഷ്മ ശരീരത്തോടുകൂടിയ ജീവന്റെ ഭോഗത്തിന് വേണ്ടി പഞ്ചീകരണം നടത്തിയാണ് സ്ഥൂലം അങ്ങനെ പറയും. അപ്പോ പ്രാണാദികൾ അപഞ്ചീകൃതമെന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. ഭാഷകാരൻ ഇവിടെ പറയുന്നു അങ്ങനെയല്ല. സൂക്ഷ്മഭൂതം എന്ന് പറഞ്ഞാലും സ്ഥൂലഭൂതം എന്ന് പറഞ്ഞാലും എല്ലാം, കാരണം സൃഷ്ടിയുടെ ആരംഭത്തിൽ തേജോവണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? പഞ്ചീകരണമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ത്രിവൃത്കരണം. അപ്പോൾ ആ ഏതിനെയാണോ സൃഷ്ടിച്ചത് അതിനെ തന്നെയാണ് ത്രിവൃത്കരണം ചെയ്തു. ത്രിവൃത്കരണം ചെയ്തു കഴിഞ്ഞാൽ അത് സൂക്ഷ്മമായും സ്ഥൂലമായും എല്ലാം ഇരിക്കും. അതുകൊണ്ടാണ് വ്യവഹാരയോഗ്യമായി തീരുന്നത്. വ്യവഹാര സൂക്ഷ്മമായ വ്യവഹാരവും സംഭവിക്കാം, സ്ഥൂലമായ വ്യവഹാരവും സംഭവിക്കാം. ആ സൂക്ഷ്മ വ്യവഹാരമാണ് പ്രാണൻ ഇന്ദ്രിയങ്ങളും മനസ്സെന്നെല്ലാം പറയും. സ്ഥൂലമായ വ്യവഹാരമാണ് പൃഥ്വി അപ്പ് തേജസ് എന്നെല്ലാം പറയും. അല്ല, ആ സൂക്ഷ്മഭൂതങ്ങളുടെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അവ ത്രിവൃത്കൃതമായ സൂക്ഷ്മഭൂതങ്ങൾ, അത് പോകുന്നുണ്ടോ എന്നാണ്. ഇതെല്ലാം ശ്രുതിയിൽ ഇക്കാര്യം ചർച്ച ചെയ്തിരിക്കുന്നത് കൊണ്ട് ഭാഷകാരൻ ഇവിടെ ചർച്ച ചെയ്യും. എത്രയവ ദേഹ ആരബ്ധവ്യ തത്രയവ സന്ധി തതശ്ച താസാം നയനം നിഷ്പ്രയോജനം. പിന്നെ ഇത് പറഞ്ഞല്ലോ, ഇതിന്റെ പ്രയോജനം എന്താണ്? ഇതിങ്ങനെ ചർച്ച ചെയ്തിട്ട് എന്താ പ്രയോജനം? ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നു കാരണം ഇവിടെ എന്തിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്? അത് തന്നെ മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് എന്താണോ തത്വജ്ഞാനത്തിന്റെ സാധന മുഖ്യമായി ചർച്ച. തത്വജ്ഞാനം ശരിയാണ്, തത്വജ്ഞാനം എന്ന് പറയുന്നതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. തത്വത്തെ ഗ്രഹിച്ചാൽ മതി, തത്വം എന്താണെന്ന് ഗ്രഹിച്ചാൽ മതി. അവിടെ ജനനവും മരണവും പോക്കും വരവും ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ തത്വജ്ഞാനത്തിൻ്റെ സാധന എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഇതെല്ലാം വേണ്ടി വരും. സാധനയില്ലാതെ സാധ്യമില്ല, ഒരിക്കലും സാധ്യമാകത്തില്ല. പിന്നെ സാധ്യം കഴിഞ്ഞിട്ട് പിന്നെ സാധനയുടെ ആവശ്യമില്ല, സാധ്യത്തെ തുടർന്ന് പിന്നെ സാധനയുടെ ആവശ്യമില്ല. അപ്പൊ തത്വജ്ഞാനത്തിന്റെ സാധനമായിട്ടാണ് കർമ്മങ്ങളും ഉപാസനകളും എല്ലാം വരുന്നത്. അവിടെ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ ഇതെല്ലാം വേറെ തരത്തിൽ പറഞ്ഞാൽ തത്വജ്ഞാന ഉത്പത്തിക്ക് ഇതൊക്കെ ആവശ്യമാണ്. സാധനയില്ലാതെ എങ്ങനെ ഒരു കാര്യം ഉണ്ടാവും? അപ്പൊ അതിനെ അവഗണിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്തിനാണ് തത്വജ്ഞാനം ഉണ്ടായാൽ പോരെ എന്ന് ചോദിച്ചാൽ അതുണ്ടാകണ്ടേ? അങ്ങനെ ഒരു തത്വജ്ഞാനം തത്വനിർണയം ഒരുവന് സംഭവിക്കണ്ടേ? അത് സംഭവിക്കണമെങ്കിൽ അതിൻ്റെ സാധനങ്ങളെ കുറിച്ച് ചിന്തിക്കും. അത് പുരുഷന്റെ യോഗ്യത ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം വരും. അവിടെ ഇതൊക്കെ ചർച്ച ചെയ്താലേ പറ്റൂ. ഇനി തത്വജ്ഞാന അതിൻ്റെ ഫലം കൊടുക്കുന്നതിന് അവിടെ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ സാധാരണ ആൾക്കാർക്ക് ഭ്രമം സംഭവിച്ചിരിക്കുന്നത് അവിടെയാണ്. തത്വജ്ഞാനത്തിന് മുമ്പുള്ള സാധനങ്ങൾ തത്വജ്ഞാനത്തിന് ശേഷമാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ തത്വജ്ഞാനം ഭിന്ന സാധന, അങ്ങനെയല്ല. തത്വജ്ഞാനത്തിന് ശേഷം പിന്നെ സാധനങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ സാധാരണ വരുന്ന ഭ്രാന്തി തത്വജ്ഞാനം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വേണ്ടത്? ധ്യാനവും സമാധിയും ഒക്കെ വേണ്ടത്. ജ്ഞാനം പിന്നെ ധ്യാനം പിന്നെ സമാധി, ഇത് ഭ്രാന്തിയാണ്. തത്വജ്ഞാനം അതിൻ്റെ ഫലത്തെ കൊടുക്കുന്നതിന് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. എന്താണോ അതിൻ്റെ ഫലം, സമ്യജ്ഞാനം അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് പിന്നെ ധ്യാനിക്കേണ്ട കാര്യമില്ല, പിന്നെ സമാധിയുടെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അതിന് മുമ്പിലാകാം. ധ്യാനമോ സമാധിയോ ജപമോ ഉപാസനയോ ഏത് കാര്യങ്ങളും തത്വജ്ഞാന ഉത്പത്തിക്ക് മുമ്പിലാണ്. അതെല്ലാം സാധനങ്ങളിൽപ്പെടാം. ഏതിനെയും സാധനയിൽപ്പെടുത്താം, കർമ്മങ്ങൾ വരെ. അപ്പം അതുകൊണ്ടാണ് അതിനെ സാധനകളുടെ കൂട്ടത്തിൽ അതില്ലാതെ സാധ്യമുണ്ടാകത്തുള്ളു. ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സാധനങ്ങളിൽ ഒക്കെ അവലംബിക്കാതെ ഒരാൾക്ക് എങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാകുന്നു? അതുകൊണ്ട് ജ്ഞാനിക്ക് സാധനയൊന്നുമില്ല. ജ്ഞാനത്തെ പ്രാപിക്കുന്നതിനാണ് സാധനകൾ. ഇതിന് ഏറ്റവും വലിയൊരു അപകടം വരുന്നത് എന്താണ്? ഇത്തരം സാധനങ്ങളെ അവലംബിക്കാതെ തന്നെ ഒരാൾ എളുപ്പത്തിൽ ജ്ഞാനിയാകും. ഇത്തരം ഒരു സാധനങ്ങളെ സ്വീകരിക്കാതെ ജ്ഞാനിയാകും. അങ്ങനെ ജ്ഞാനിയായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഈ സാധനങ്ങളൊക്കെ വലിയ വെറുപ്പാണ്. കാരണം താൻ ജ്ഞാനിയാണ്, എനിക്ക് ഈ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ധരിക്കുക, അതൊക്കെ ഭ്രാന്തിയാണ്, വിപരീത ബുദ്ധിയാണ്. സാധനങ്ങളില്ലാതെ ഒരാൾക്കും തത്വജ്ഞാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുന്നത്. പുരുഷയോഗ്യത ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമേ ഒരുവന് തത്വജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. അപ്പം തത്വജ്ഞാനത്തിന് ശേഷം പിന്നെ സമാധിയും ജ്ഞാനവും ധ്യാനവും ഒന്നും വേണ്ട. തത്വജ്ഞാനത്തിന് മുമ്പ് അതിനുപകരിക്കുന്ന ഏതായാലും വിരോധമില്ല. ഏതിനെ വേണോ സ്വീകരിക്കാം, ജപമോ ധ്യാനമോ മന്ത്രമോ സമാധിയോ എന്ത് വേണോ സ്വീകരിക്കാം. അതുകൊണ്ട് ഇതിന് പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഭ്രാന്തിയാണെങ്കിൽ മരണം വരെ അവൻ തിരിച്ചറിയത്തില്ല. ആകാശം നീല നിറം ആണെന്നുള്ള അനുഭവം മരിക്കുന്നതുവരെ മാറുന്നില്ല. മാറുമോ? മാറത്തില്ല. അതങ്ങനെ തന്നെ അനുഭവപ്പെടും. ഭ്രാന്തി ഇങ്ങനെയാണ്. തത്വജ്ഞാനം ഭ്രാന്തിയായി വന്നാൽ അത് മരണം വരെ അങ്ങനെ ഇരിക്കും. പിന്നെ സാധന ചെയ്തത് മാറ്റാൻ ഒക്കത്തില്ല. അത് മാറണമെങ്കിൽ സമ്യജ്ഞാനം കൊണ്ടേ മാറും. സമ്യജ്ഞാനത്തിന് വേണ്ടി സാധനങ്ങൾ ആവശ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെ പറഞ്ഞിരിക്കുന്നു? ഞാൻ അവിടെ എത്തിയില്ലല്ലോ, ഞാൻ മുമ്പ് വരെ എത്തിയുള്ളൂ. ഇവിടെ ഈ തത്വജ്ഞാനത്തിന് മുമ്പ് സാധനം വേണമെന്ന് പറയും. ഈ ഗ്രന്ഥങ്ങളില് തത്വജ്ഞാനം ആദ്യ അധ്യായത്തില് സമന്വയത്തിൽ അവിരോധത്തിൽ പറഞ്ഞതിന് ശേഷം പിന്നീട് സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞത് സാധന ചതുഷ്ടയ. പിന്നെ ഇവിടെ അതിനുശേഷം ഇത് വരുന്നത് സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ചല്ലേ തുടക്കത്തിൽ പറഞ്ഞു. അല്ല, ഇവിടെ അത് പറഞ്ഞു. അതിവിടെ അതിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നുണ്ട്. ശാസ്ത്രാദിസൂത്രേ നിത്യാനിത്യ വിവേകൃതം വൈരാഗ്യം ഉക്തം വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഇഹ തദ്ദാർഢ്യായ ഗത്യാഗതി ക്ലേശഭാവനാകൃതം തദുച്ചിരീതി അപൗനരിക്തിയും ഉണ്ട്. അങ്ങനെ ആദ്യം ഒരു വൈരാഗ്യത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ രണ്ടാമത് ഇത് പറയുന്നുണ്ട്. പുനരുക്തി ദോഷമില്ല. ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കണം. ഇതാരോടാ പറയുന്നത്? ശൂദ്രന്മാരോടല്ല. ആദ്യം മനസ്സിലാക്കണം. അപ്പൊ വേദാധ്യയനം ചെയ്തവന് കൊണ്ടാണിത് പറയുന്നത്. ആ സാംഗം വേദാധ്യയനം ചെയ്തവനാണ് ബ്രാഹ്മണൻ. അല്ലാത്തവന്മാരല്ല, ശൂദ്രന്മാരാണ്. അങ്ങനെയുള്ളവനാണ് ഇത് പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം വേദാധ്യയനത്തോടുകൂടി തന്നെ അവന് നിത്യാനിത്യ വിവേകം ഉണ്ടാകും. നിത്യം എന്താണ്, അനിത്യം എന്താണ്, അവനാണ് ജിജ്ഞാസ ഉണ്ടാകുന്നു. അവൻ ഗുരുവിനെ സമീപിക്കുന്നു, അവനെ ഉപദേശിക്കുന്നു. അപ്പൊ വേദത്തെക്കുറിച്ച് അവന് പൂർണ്ണമായ ജ്ഞാനമുണ്ട്. കർമ്മത്തെക്കുറിച്ചും ഉപാസനയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും എല്ലാം ജ്ഞാനമുണ്ട്. അപ്പോൾ അവൻ വേദാന്ത വിചാരം തുടരുമ്പോൾ, അപ്പോൾ അവിടെ ആദ്യത്തെ വൈരാഗ്യം വന്നു കഴിഞ്ഞു. വിചാരത്തിൽ തുടരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം വരുന്നു. ആദിത്യ ലോകത്തെക്കുറിച്ച് പറയുന്നു, ബ്രഹ്മലോകത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതിനോട് താല്പര്യം വരാം, കാരണം അവിടെ ഒരുപാട് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ, അതാണ്. അപ്പോൾ ഈ വിരക്തിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ വിരക്തി മനസ്സിൽ വന്നു എന്ന് വിചാരിച്ച് എന്നും അത് നിൽക്കത്തില്ല. കാരണം വിരക്തന്മാരെല്ലാം വഴിതെറ്റിപ്പോകുന്നതുകൊണ്ട് വിരക്തി വന്ന് കുറച്ചു കാലം നിൽക്കും. അത് കഴിയുമ്പം അത് ശ്മശാന വൈരാഗ്യമാണ്. കുറച്ച് കഴിയുമ്പം വീണ്ടും വഴിതെറ്റും. അപ്പോൾ ഉപദേശം അവിടെ വേണം. അപ്പോൾ ആദ്യം വിവേകം വൈരാഗ്യമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണ്. വീണ്ടും ഈ പ്രലോഭനങ്ങൾ വരുമ്പം അവൻ്റെ മനസ്സിൽ വീണ്ടും അങ്ങോട്ട് പോയാലെന്ത്? അപ്പോൾ അവിടെ പറയുന്ന എന്താണ്? ഗത്തി ആഗതി ക്ലേശഭാവനാകൃതം. അപ്പോൾ ആ ഗത്തി ആഗതിയുടെ ക്ലേശങ്ങളെ കുറിച്ചുള്ള ഭാവന, അതുകൊണ്ടുണ്ടാകുന്ന രണ്ടാമത് വരുന്ന വൈരാഗ്യം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വൈരാഗ്യം ഉപദേശിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശരിയുമാണ്, മനുഷ്യന്റെ മനസ്സിന് വിവേക വൈരാഗ്യങ്ങളുണ്ടായാൽ ഏത് സമയം അതിൽ നിന്ന് മാറിപ്പോകാം. അങ്ങനെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുന്ന സാധനങ്ങളൊന്നുമല്ല, ഇതൊക്കെ മനോവൃത്തികളാണ്. അപ്പൊ അത് ഒരു വൃത്തി വന്നു കഴിഞ്ഞാൽ വൃത്തികളെല്ലാം എന്ത് ചെയ്യും? ക്ഷീണിച്ചു നശിച്ചു. വിവേക വൈരാഗ്യമൊക്കെ വന്നു കഴിഞ്ഞാലും അതിന് മണിക്കൂറുകളോ മിനിറ്റുകളോ വേണ്ട, സെക്കൻഡ് മതി അതൊക്കെ മാറിപ്പോകാൻ. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഉപദേശിക്കുന്നു. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അതുകൊണ്ട് വീണ്ടും ഇവിടെ ഗത്യാഗതികളിൽ വരുന്ന ക്ലേശങ്ങൾ ഭാവന ചെയ്യാൻ വേണ്ടി പറയുന്നു. അതുകൊണ്ട് ഇതെല്ലാം ആവശ്യമുള്ളതാണ്. അത് ഇതെല്ലാം അവസാനം വരെ പറയും. അടുത്ത ഫലത്തെക്കുറിച്ച് പറയുന്നിടത്ത് വീണ്ടും ഈ കാര്യം പറയും. എന്നുവെച്ചാൽ ഏത് സമയവും മനസ്സിലെ വിവേക വൈരാഗ്യങ്ങൾ നഷ്ടപ്പെടാം. അപ്പോഴെല്ലാം ഏതെങ്കിലും തരത്തിൽ അതിനെ ഉപദേശിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് പറഞ്ഞത് ശാസ്ത്ര ആദിസൂത്രേ നിത്യാനിത്യ വികൃതം വൈരാഗ്യം. അതാണ് ആദ്യത്തിൽ പറഞ്ഞത്, വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ആവശ്യമാണ്. എത്രയോ അദ്ദേഹം ആരബ്ധവ്യ തത്രയോ സന്ധി, അതാണ് പറഞ്ഞത്. എത്ര എന്ന് വെച്ചാൽ യസ്മിൻ ദേശേ, ഏതൊരു ദേശത്തിലാണോ ദേഹം ആരബ്ധവ്യ, ദേഹം ആരബ്ധ്യമാവ്യമായിരിക്കേണ്ടത്, തത്രയവ സന്ധി, അവിടെ തന്നെയുണ്ട്. എന്തുണ്ട്? സൂക്ഷ്മഭൂതങ്ങൾ. അപ്പൊ അവിടെ കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്നാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ചോദ്യം വന്നത്, എന്താണ് എന്താണ് ഭൂതസൂക്ഷ്മങ്ങൾ. അടുത്ത ഭാഗം ഞാൻ വിശദീകരിച്ചില്ല. തതശ്ച താസാം നയനം നിഷ്പ്രയോജനം. തതശ്ച, അതുകൊണ്ട്, ഏതുകൊണ്ട്? അവിടെ ഭൂതസൂക്ഷ്മങ്ങളുള്ളതുകൊണ്ട്. താസാം എന്ന് പറഞ്ഞാൽ, അപ്പൊ സ്ത്രീലിംഗത്തെ ഇങ്ങനെ പറയും, മാത്രകൾ, നയനം കൊണ്ടുപോവുക, മാത്രകളെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് നിഷ്പ്രയോജനം. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് പ്രയോജനമൊന്നും. താസം എന്ന് പറയുന്നത് മാത്രകൾ ഉദ്ദേശിച്ചിട്ടാണ്, മാത്ര വെച്ചിട്ടാണ് ശ്രീനി ശബ്ദം പറയുന്നത്. തസ്യാഹോ തയോഹോ താസാം. തസ്മാത് അപരിഷുപ്തോ യാതി, പൂർവപക്ഷി പറയുന്നു. അതുകൊണ്ട് ജീവൻ പോകുന്നത് ഈ ഭൂത തന്മാത്രകളെ എടുക്കാതെയാണ്. അല്ലല്ല, നയനം എന്ന് പറഞ്ഞാൽ നീഞ്ഞ് പ്രാപണേ. ശരിയാണ്, ചോദ്യം ശരി തന്നെയാണ്. നയനം എന്ന് പറയുന്നതിന് പ്രസിദ്ധമായ അർത്ഥം എന്താണ്? കണ്ണെന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ നീഞ്ഞ് പ്രാപണേ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് നയനം, രണ്ടും ഒരേപോലെ തന്നെ ലുട്ട് പ്രത്യേകം വന്നിട്ടാണ് വരുന്നത്. കർണാധികരണ യോശ ഭാവാർത്ഥത്തിന് വരുന്നത്. പക്ഷെ അത് ഇവിടെ നയിക്കൽ ഭാവാർത്ഥത്തിലാണ്. നീഞ്ഞ് ധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ വരുമ്പോൾ നയനം എന്ന് പറയുമ്പോൾ എന്താണ്? നയിക്കുക, ക്രിയയായി. നീയതേ അനേന, കരുണാർത്ഥത്തിൽ പ്രത്യേകം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണോ നയിക്കുന്നത് അതെന്തായി? കണ്ണ്. ആ വ്യത്യാസമുണ്ട്. ചോദ്യം കേട്ടപ്പോൾ നിങ്ങളെല്ലാം ചിരിച്ചു. നിങ്ങളൊക്കെ പണ്ഡിതരാണോ ചിരിച്ചവരല്ല? ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ചിരിച്ചത്? അത് അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ആളിനെ നിരുത്സാഹപ്പെടുത്തുന്നതായിപ്പോ. അതുകൊണ്ട് അത് ശരിയാണ്. കാരണം നയനശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. കർണാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ണെന്നർത്ഥം, ഭാവാർത്ഥത്തിൽ വന്നാൽ. അപ്പൊ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ചിരിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, നമുക്കത് അറിയാമോ? ചോദിച്ചാലിനെ വൃഡിയാക്കരുത്. തസ്മാത് അപരിഷ്വക്തോ യാതി, അതുകൊണ്ട് എന്താണ് അങ്ങനെ കൂടാതെയാണ് പോകുന്നത് എന്ന് പറയും. അപ്പോൾ ഇത് ആവശ്യം വരുന്ന പറഞ്ഞല്ലോ, ഉപാസന എന്ന് പറയുന്ന ഭാവനയാണ്. ഇവിടെയും പറഞ്ഞല്ലോ ഗത്യാഗതി ഭാവന. അപ്പൊ ആ ഭാവനയ്ക്ക് ഇതൊക്കെ വ്യക്തമായി അറിഞ്ഞാലേ ഭാവന ചെയ്യാൻ പറ്റൂ, എങ്ങനെ പോകുന്നു വരുന്നു അതെല്ലാം. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ തന്നെ ആ ഭാഗം പ്രധാരണയും ആ ഭാഗം എടുത്ത് നോക്കുമ്പോൾ അവിടെ പലതരത്തിൽ ഉള്ള ഉപാസനകളെ കുറിച്ചും അതെങ്ങനെയാണ് ഓരോരുത്തർക്കും, ഗൃഹസ്ഥന്മാർക്ക് എങ്ങനെ പരിപാലനം ചെയ്യുന്നു, വൈഖാനസന്മാർക്ക് വാനപ്രസ്ഥന്മാർക്ക് എങ്ങനെയാണ്, സന്യാസിമാർക്ക് പരിവ്രാജകന് അത് എങ്ങനെയാണ്, ഊർധ്വരേതസ്സുകൾ നൈഷ്ഠിക ബ്രഹ്മചാരികൾ അവർക്ക് എങ്ങനെയാണ്, ഉപകുർവാണ ബ്രഹ്മചാരികൾ, ഇതെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഭാഷ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഉപാസന എന്ന് പറയുന്നത് അത് എല്ലാവരെയും സംബന്ധിച്ചുകൊണ്ട്, ഗൃഹസ്ഥനെ സംബന്ധിച്ച്, സന്യാസിയെ സംബന്ധിച്ചുമില്ല, അതെല്ലാം ചർച്ച ചെയ്തിട്ട് അവസാനം പറയും. തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഈ പോക്കുവരവൊന്നുമില്ല, അവിടെ ഉപാസന ഇല്ല. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തത്വജ്ഞാനത്തിന് മുമ്പാണ് ഉപാസന, തത്വജ്ഞാനം ഉണ്ടായി പിന്നെ ഒരു ഉപാസന, ധ്യാനം, അഭ്യാസം, ഭാവന യാതൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതിനുള്ള യോഗ്യതകളെല്ലാം മുമ്പ് തന്നെ ഒരുവൻ സമ്പാദിച്ചിരിക്കണം. അത് യോഗ്യതകളെല്ലാം സമ്പാദിച്ച് ഉള്ള തത്വജ്ഞാനം ആണ് മുക്തിക്ക് ഉപകരിക്കുന്നത്. ആ തത്വജ്ഞാനത്തെയാണ് ഭാഷ്യകാരൻ ഇവിടെ നിന്ന് തുടക്കത്തിൽ പറഞ്ഞ, എന്താണ് തുടക്കത്തിൽ പറഞ്ഞു, ഈ പ്രകടനത്തിന് തുടക്കത്തിൽ പറഞ്ഞു, സമ്യക് ദർശനാത് മുക്തി, സമ്യക് ദർശനം ആദ്യം പറഞ്ഞു. ആ സമ്യക് ദർശനത്തിന് മുമ്പാണ് ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ആ സമ്യക് ദർശനത്തിൽ സംശയ വിപര്യാദികൾ ഒന്നും തന്നെ ഇല്ല. അതാണ് സമ്യക് ദർശനത്തിന്റെ അടയാളം. അതൊക്കെ ഒരുവനിൽ ഉണ്ടെങ്കിൽ അത് എന്തിന്റെ തകരാറാണ്? സാധനയുടെ തകരാറാണ്. സാധനയുടെ തകരാറ് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ശ്രവണ മനനങ്ങളെല്ലാം ഒരാൾ ആവർത്തിച്ചാലും വീണ്ടും വിഭ്രാന്തിയിലേക്ക് പോകും. തത്വജ്ഞാനത്തിന് ശേഷം ഇന്നതൊക്കെ വേണം എന്നൊക്കെ ധരിക്കും. എന്നാൽ തത്വജ്ഞാനിയാണ് താനെന്ന് ഭ്രമിക്കുകയും ചെയ്യും. എന്നാൽ തത്വജ്ഞാനിയാണ് എനിക്ക് ഇനി ഇന്നതൊക്കെ ചെയ്യാനുള്ളത്. കൃതകൃത്യത ഇല്ലാത്തവനായിത്തീരും. ഇതൊക്കെ തകരാറുകളാണ്. അപ്പം അതുകൊണ്ട് ഈ സാധനയെക്കുറിച്ച് ശരിക്കറിഞ്ഞിരിക്കുന്നു എന്താണ് ഭാഷകാരൻ പറയുന്നത് എന്നുള്ളത്. അത് വേറെ.